പുനഃപ്പതി സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹ അധ്യായം 3 പാദം 3 അധികരണം 10 സൂത്രം 19 സമാന ഏവം ച അഭേദ വാചസനേയി ശാഖയിൽ രണ്ട് സ്ഥലത്ത് ഉപാസനയെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടിടത്തും മനോമയനായ പുരുഷനെ ഉപാസിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഒരേ ശാഖയിൽ രണ്ട് സ്ഥലത്ത് പറയുന്ന ഈ ഉപാസന രണ്ട് രണ്ടാണോ അതേ ഒന്നാണ്? അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഗുണോപസംഹാരം ആകാമോ? ഒരിടത്ത് പറഞ്ഞിട്ടില്ലാത്ത ഗുണങ്ങളെ മറ്റു സ്ഥലത്ത് നിന്ന് അവിടെ കൊണ്ട് ചേർക്കാമോ? ഒരു രണ്ട് സ്ഥലത്തും പറയുന്ന ഒരു ഉപാസനയും ഉപാസന ഒരുപോലെയാവും. ഉപാസനയ്ക്ക് വേണ്ടി പറയുന്ന വിശേഷണങ്ങൾ അതാണ് ഗുണങ്ങളെന്ന് പറയുന്നു. ഭാരൂപ ഭാ സത്യ ഇതാണ് ഉപാസനയ്ക്ക് വേണ്ടി പറയുന്ന വിശേഷണം. അങ്ങനെയുള്ള ഗുണങ്ങളോട് കൂടിയ പുരുഷനെ ഉപാസിക്കണമെന്നാണ്. ഇതെല്ലാം പുരുഷന്റെ വിശേഷണമാവും. ഇപ്പൊ ഒരിടത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും അവിടെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത് ചേർക്കാം. അതാണ് ഗുണോപസംഹാരം. അങ്ങനെ രണ്ട് സ്ഥലത്തും പറഞ്ഞതിനെ യോജിപ്പിച്ച് ഒരു ഉപാസന ആയി കരുതാമോ? അതാണ് കിം താവത് പ്രാപ്തം. എന്താണ് പൂർവക്ഷിയുടെ അഭിപ്രായം? വിദ്യാഭേദോ ഗുണവ്യവസ്ഥ പറയുന്നത് രണ്ട് ഉപാസനകളാണ്. ഗുണവ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എവിടെ എന്ത് ഗുണങ്ങളാണോ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഉപാസിക്കുക, അതാണ് ഗുണവ്യവസ്ഥ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർക്കാൻ പാടില്ല. ഉള്ള സ്ഥലത്ത് നിന്ന് ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോകാൻ പാടില്ല. ഇത്തരം ഉപാസന വൈദിക ഉപാസനകൾ, വൈദിക ഉപാസനയിൽ തന്നെ ഇവിടെ വരുന്ന പുരുഷ ഉപാസന, ആത്മോപാസന, ഹൃദയത്തിൽ പുരുഷനെ ഉപാസിക്കണമെന്ന് ഇവിടെ തന്നെ ദേവതോപാസനയുണ്ട്. ആ ദേവതോപാസന എന്ന് പറയുന്നത് ഹിരണ്യഗർഭ ഉപാസന, പ്രജാപതി ഉപാസന. പ്രജാപതി ഉപാസന പറയുന്നിടത്ത് ചില സ്ഥലങ്ങളിൽ ഭാഷ്യകാരം പറയുന്നുണ്ട് പ്രജാപതി ചതുർമുഖൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശ്രുതിയിലൊരിടത്തും പ്രജാപതി ഈ ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്ന ശ്രുതിയിലൊരിടത്തും പ്രജാപതി ചതുർമുഖനാണെന്ന് പറയുന്നില്ല. പിന്നെ ഭാഷ്യകാരൻ എന്തുകൊണ്ട് പറഞ്ഞു? അറിയാമയ്യാത്തതുകൊണ്ട്. ആ അത് പിൽക്കാലത്ത് ഭാഷ്യകാരന്റെ കാലം വന്നപ്പോ പുരാണങ്ങളിലെല്ലാം ചതുർമുഖൻ വളരെ പ്രസിദ്ധനായി. എന്നുവെച്ചാൽ ആ കാലം വന്നപ്പോ ദേവതോപാസനയുടെ രൂപം മാറി. വൈദികമായ ദേവത ഉപാസന എന്ന് പറയുമ്പോൾ അവിടെ ഹിരണ്യഗർഭൻ, പ്രജാപതി ആ ഉപാസനയാണ്. പുരാണങ്ങളിൽ പറയുന്നത് പോലെ വ്യക്തമായിട്ട് സാധാരണ പുരാണങ്ങളിൽ പ്രചാരത്തിൽ വന്നതും ഇന്ന് ലോകത്ത് പ്രചരിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഉപാസനകൾ, ഹൃദയത്തിൽ പത്മത്തെ ഭാവന ചെയ്യുക, അവിടെ ദേവനെ, ദേവിയെ ഭാവന ചെയ്യുക, ഇങ്ങനെയെല്ലാം പറയുന്ന ഈ ഉപാസനകൾ, അതൊന്നും വേദത്തിൽ പറയുന്നില്ല. കാലം കൊണ്ടുവന്ന മാറ്റം. പക്ഷെ അതിൻ്റെ തുടക്കം ഇവിടെ നിന്ന് തന്നെയാണ്. വേദത്തിൽ വന്ന ദേവത ഉപാസന മാറി മാറിയാണ് ആ രൂപത്തിലും മാറിയത്. അത് വൈദികകാലത്തില് ഉപാസിക്കുന്ന ആൾക്കാർ കുറവായിരുന്നു. ജനസംഖ്യ അന്നത്തെ സെൻസസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. ആ ഉള്ള ജനങ്ങളിൽ തന്നെ വേദം ചൊല്ലുന്നവർ, അധ്യയനം ചെയ്യുന്നവർ, ഉപാസിക്കുന്നവരൊക്കെ വളരെ വിരളിൽ എണ്ണാവുന്നുള്ള ആൾക്കാരേ ഉള്ളൂ. പിന്നീട് മനുഷ്യനിങ്ങനെ പെറ്റുപെരുകിയപ്പോൾ ഇതൊന്നും പോരാതെ വന്നു. ആൾക്കാർക്ക് എണ്ണത്തിനനുസരിച്ച് ഉപാസനയുടെ എണ്ണം കൂടി. അതാണ് പലതരത്തിലുള്ള ദേവത ഉപാസനകളും. 33 കോടി ദേവന്മാരുടെ ഉപാസനകളും എല്ലാം വന്നത് കാലം കൊണ്ടുവന്ന മാറ്റമാണ്. ജനങ്ങളുടെ അഭിരുചികൾക്ക് വ്യത്യാസം, ജനങ്ങൾ ഒരുപാടായി. അപ്പോൾ അവർക്ക് പലതരത്തിലുള്ള ഉപാസനകൾ, ചിലർക്ക് ദേവനെയാണ് ഇഷ്ടമെന്ന്, ചിലർക്ക് ദേവിയാണ് ഇഷ്ടം. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, അഭിരുചിക്ക് വ്യത്യാസം എന്നുള്ളതാണ് ആ മാറ്റം. ഭാഷകാരനും ചിലയിടത്ത് അങ്ങനെ ചില സൂചനകൾ പറയുന്നുണ്ടെങ്കിലും ഇവിടെ പറയുന്നത് തികച്ചും വൈദികമായ ദേവത ഉപാസന, പുരുഷോപാസന, പിന്നെ മറ്റ് നൂറുകണക്കിന് ഉപാസന. അതിൽ ആ ഉപാസനകളെ സംബന്ധിച്ച് വരാമെന്നുള്ള സംശയങ്ങൾ ഭാഷ്യകാരൻ വൈദികന്മാർക്ക് വേണ്ടി പരിഹരിക്കുകയാണ്. കിം താവത് പ്രാപ്തം വിദ്യാഭേദോ ഗുണവ്യവസ്ഥ ചെയ്തി കുത്തഹ പുനരുക്തി പ്രസംഗ. രണ്ടെന്ന് പറഞ്ഞാൽ പുനരുക്തി ദോഷം വരും. ഒരേ ശാഖയിൽ തന്നെ ഒരേ ഉപാസന രണ്ടിടത്ത് പറഞ്ഞു എന്നാണ് പുനരുക്തി ദോഷം. പുനരുക്തി ദോഷമാണല്ലോ പറഞ്ഞതിനെ വീണ്ടും പറയുന്നു. അതുകൊണ്ട് ആ പുനരുക്തി ദോഷത്തെ ഒഴിവാക്കാൻ വേണ്ടി ഇതിനെ രണ്ടായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഭിന്നാസു ശാഖാസു അധ്യേതൃ വേദതൃ ഭേദ പൗനരുക്തി പരിഹാരം ആലോച്യ വിദ്യേകത്വം അധ്യവസായ അധ്യവസായ ഏകത്ര അതിരിക്ത ഗുണ ഇതരത്വ വിസ്മൃഹ്യന്തേ പ്രാണസംവാദാദിഷു ഇത്യുക്ത. പറയുന്നു, നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതും ഇതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അവിടെ ഭിന്നശാഖകൾ, ഭിന്നശാഖകൾ എന്ന് പറയുമ്പോൾ അത് അധ്യയനം ചെയ്യുന്ന ഭിന്ന ആൾക്കാരാണ്. അന്നത്തെ ഗോത്ര സമ്പ്രദായം അനുസരിച്ച് ഓരോരോ ഗോത്രങ്ങളിലുള്ളവരും ഓരോരോ ശാഖ അധ്യയനം ചെയ്യുന്നു. അങ്ങനെ അധ്യയനം ചെയ്യുന്നിടത്ത് അവിടെ പറയുന്നു, ആ രണ്ട് ശാഖകളിലും വരുന്നത് ഒരു വിദ്യ തന്നെ. രണ്ട് ശാഖകളിൽ പറഞ്ഞാൽ അല്പസ്വല്പ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ ഗുണോപസംഹാരം ചെയ്യും. അതും ഇതും കൂടെ ഇങ്ങോട്ട് ചേർത്താൽ മതി. അപ്പോൾ വാക്യേകത്വം, വാക്യഭേദം വരത്തില്ല. ശ്രുതിക്ക് മൊത്തത്തിലൊരു ഐകരൂപ്യത വരും. അതുകൊണ്ടാണ് ഭാഷകാരൻ വളരെ കഷ്ടപ്പെട്ട് അതിനേക്ക് ഒന്നാക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ തൻ്റെ ബുദ്ധിയെ പ്രയോഗിക്കുമ്പോൾ ഇത്രയും മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ തൽക്കാലത്തേക്ക് ഇത് ദൈവം പറഞ്ഞതാണെന്നുള്ള കാര്യം മാറ്റിവെക്കുകയാണ്. ദൈവം പറഞ്ഞാണെങ്കിൽ പിന്നെ അതിന് കയറി ഇടപെടാൻ പാടില്ലല്ലോ. ഇത് പലരും പല കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നു. ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു, ഋഷി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്ത് വേണം? അത് അതുപോലെ തന്നെ ചെയ്യണം, മാറ്റം വരുത്തരുത് എന്നാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് ആരെങ്കിലും എഴുതി വയ്ക്കുന്ന കാര്യമാണ്, ഒരാളുടെ ബുദ്ധിക്കനുസരിച്ച് എഴുതി വയ്ക്കുന്നു. അയാൾക്ക് കൂടുതൽ അറിവുള്ള ആളായിരിക്കും. ഋഷി അർഷജ്ഞാനമുള്ള ആളാണ് പറഞ്ഞത്. അതിലൊന്നും മാറ്റം വരുത്താൻ പാടില്ല. അത് അതുപോലെ തന്നെ കാലാകാലങ്ങളിൽ എന്ന് ഇന്നും വാദിക്കുന്നവരുണ്ട്. ഇതിനാണ് ആർഷ സംസ്കാരം എന്ന് പറയുന്നതെന്നൊക്കെ പറയുന്നവരുണ്ട്. ഇവിടെ നമ്മളൊരു കാര്യം ആലോചിക്കണം. ഋഷി പറഞ്ഞത് പോട്ടെ, മുനി പറഞ്ഞതും പോട്ടെ, ഇത് ദൈവം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അതിനെ തന്നെ തിരിച്ചും മറിച്ചും വ്യാഖ്യാനിക്കുകയാണ് ഭാഷ്യകാരൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇതിലൊന്നും മാറ്റം വരുത്താൻ പാടില്ല എന്ന് ഇന്നും ആൾക്കാർ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ഈ ഭാഷ്യകാരൻ്റെ ഇത് വച്ച് പരിശോധിക്കുന്നു. അപ്പോൾ ആ ദൈവം പറഞ്ഞതാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അതിനെ മാറ്റം വരുത്തുന്നില്ല? ദൈവം പറഞ്ഞ അതുപോലെ സ്വീകരിക്കണം. ഗുണോപസംഹാരം എങ്ങനെ പറയും? ഒരു ശാഖയിൽ പറയുന്ന ഗുണങ്ങള് വേറൊരു ശാഖയിൽ എന്തിനു കൊണ്ടുവരണം? ആ ദൈവം പറഞ്ഞതല്ലേ. ഇത് ഉപാസനയെ സംബന്ധിച്ച് മാത്രമല്ല, ഈ ഒരു ഇടപാട് കർമ്മങ്ങളെ സംബന്ധിച്ചും കർമ്മങ്ങളിലും കുറിച്ച് പറയുന്നിടത്തും വേദത്തിൽ പലയിടത്തും അവ്യവസ്ഥിതമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ വ്യവസ്ഥയുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഈ വിഷയം ചർച്ച ചെയ്യും പൂർവമീമാംസ. അപ്പം ദൈവം പറഞ്ഞതാണ്, അതിലൊന്നും തൊടാൻ പാടില്ല എന്നുള്ളതല്ല. അവിടെയൊക്കെ ബുദ്ധി ഉപയോഗിച്ച് തിരിച്ചും മറിച്ചും എല്ലാം മാറ്റി, എന്നാൽ അത് മനുഷ്യന്റെ ബുദ്ധി തന്നെയാണ്. പിന്നെ ഈ ദൈവം പറഞ്ഞാണ് അത് ഈ തുടരുതെന്ന് എവിടെയാ പറയുന്നത്? ഇതിന് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യം വരുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ടി വരുന്ന ഭാഗത്ത് ഈ വ്യാഖ്യാതാക്കൾ പറയും അത് ദൈവം പറഞ്ഞാണ് തുടരുത്. അത് അവരുടെ താല്പര്യമാണ്. അങ്ങനെ അല്ലാത്തടത്ത് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ വേർത്ത് വ്യാഖ്യാനിക്കും. ഇതെല്ലാ വ്യാഖ്യാതാക്കളും ഇതാ ചെയ്യുന്നു. ഭാഷകാരനും അത് തന്നെ ചെയ്യുന്നത്, ജൈമിനിയും അത് തന്നെ ചെയ്തിരിക്കും. അല്ലാതെ ദൈവം പറഞ്ഞതാണ് അതുകൊണ്ട് അതിൽ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വീകരിക്കണമെന്നൊരു നിലപാട് ഇല്ല. അപ്പോൾ അവിടെ ഇതിനെ ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി അതുകൂടെ ആർക്കാം, ഇതങ്ങോട്ട് ചേർക്കാം. ഇതെല്ലാം അവരവരുടെ യുക്തിക്കനുസരിച്ച് മാറ്റും. കാരണം അങ്ങനെ മാറ്റുന്നതുകൊണ്ട് തനിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ വ്യാഖ്യാനങ്ങൾ, പ്രത്യേകിച്ചും വൈദിക വ്യാഖ്യാനങ്ങൾ. പക്ഷെ അവരവരുടെ സ്വാർത്ഥതയെ സംരക്ഷിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പറയും തുടരുതേ, ഈശ്വര പ്രോക്തമാണ്, ഒന്നും ചെയ്യാൻ പാടില്ല. ഇന്ന് ആൾക്കാർ ഈ വിശ്വാസം, ആചാരം, ഇതിൻ്റെയൊക്കെ പേര് കിടന്ന് ഈ വഴക്കുണ്ടാക്കുന്നതും എൻ്റെ ഈ പിന്നിലിത് തന്നെയാണ്. അവരവരുടെ സ്വാർത്ഥതയെ ബാധിക്കാത്ത കാര്യമാണെങ്കിൽ എന്ത് മാറ്റങ്ങളും വരുത്താം. സ്വാർത്ഥതയെ ബാധിക്കുന്ന കാര്യം പറയുമ്പോൾ ഇത് പാരമ്പര്യമാണ്, പരമ്പരയായിട്ടുള്ള ആചാരങ്ങൾ, അതിൽ തൊടാൻ പാടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പരിചയമില്ലാത്ത സാധാരണ മനുഷ്യൻ ഇതിനെല്ലാം അന്ധമായി വിശ്വസിച്ച് ഇതിൻ്റെ എല്ലാം പിറകെ പോകും. അധികം ഇതിനകത്തൊന്നും യാതൊരു കാര്യമില്ല. ഇതിനകത്ത് ശുദ്ധ തട്ടിപ്പ് ഒരുപാടുണ്ട്. സാമാന്യ ബുദ്ധിയുള്ളവനൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ പഠിക്കണം. ബ്രഹ്മസൂത്രമൊക്കെ പഠിക്കുമ്പോഴാണ് മനസ്സിലാകും. അത് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അല്ലെ, ഇത് ഞാൻ ഈ ഉപാസനയൊക്കെ പറയുന്ന ഇത്തരം കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഇത് ആരും ഉപാസിക്കില്ല എന്നൊക്കെ അറിയാം. ഇവിടെ ഭാഷകാരം നോക്കുക, രണ്ടിടത്ത് രണ്ട് രീതിയിലാണ് അതിനെല്ലാം മാറ്റി മറിച്ച് ഇങ്ങനെ ഒന്നാക്കാം. നേരിട്ടൊരു ചോദ്യം ചോദിച്ചാൽ, ഇത് ദൈവം പറഞ്ഞതല്ലേ, എന്തിനാ മാറ്റുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ടോ? എന്തിനാ മാറ്റുന്നത്? ദൈവം പറഞ്ഞാൽ അതുപോലെ തന്നെ എടുക്കുന്നു. ശാസ്ത്രങ്ങളെ കുറിച്ച് എല്ലാം പറയുന്നില്ല, അങ്ങനെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ചെയ്യുന്ന ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ആ ഈ മസിൽ പിടുത്തം എന്ന് പറയുന്നത് എവിടെയാണോ ആൾക്കാരുടെ താല്പര്യങ്ങളെ സ്വാർത്ഥതയെ സംരക്ഷിക്കേണ്ടത് അവിടെ മാത്രമേ ഉള്ളൂ. അല്ലാത്തടത്ത് എന്ത് വേണോ ചെയ്യാം, ആർക്കും വിരോധമില്ല. പക്ഷേ ഇത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. സ്ത്രീകളുടെ കാര്യം പറയും വേണ്ട, അന്ധബുദ്ധികളാണ് അവര്. ഒട്ടും അത് മനസ്സിലാക്കത്തില്ല. മനസ്സിലാക്കുന്നവരും ഉണ്ട്, വളരെ ചുരുക്കം. ഇതാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തകരാറുകളും ദോഷം. എന്ത്, ഇതിനു വേണ്ടി മരിക്കാൻ നടക്കുന്ന കുറെ കിഴങ്ങന്മാരും എന്നല്ല, എന്ത് പറയാന്, ഇതിനൊക്കെ വേണ്ടി ഓരോ പേരും പറഞ്ഞിട്ട്. ഇവിടെ തന്നെ നോക്കുക, ഭാഷകാരൻ എന്താ ചെയ്യുന്നു. ഇവിടെ പറയുന്നു ഭിന്ന ശാഖകളിൽ, അവിടെ അധ്യേതാവ് വേറെയാണ്, ഉപാസകൻ വേറെയാണ്. അപ്പോ അവിടെ എന്ത് ചെയ്യുന്നു, ഭിന്നാസു ഹി ശാഖാസു അധ്യേതൃ വേദതൃ ഭേദ. അവിടെ എന്തായാലും വേറെ വേറെ ആയിരിക്കുമല്ലോ. പൗനരുക്തിയ പരിഹാരം ആലോചിച്ച, ഇവിടെ പുനരുക്തി ഒരേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ പുനരുക്തി വരും. അത് ഇതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് വിദ്യേകത്വം അധ്യവസായ. അപ്പോ ഇത് ഒരു വിദ്യ തന്നെയാണ് എന്ന് തീരുമാനിച്ചിട്ട് ഏകത്ര അതിരിക്ത ഗുണ ഇതരത്ര ഉപസംഹരിയന്തേ, ഒരിടത്ത് കൂടുതൽ വന്ന ഗുണങ്ങളെ മറ്റൊരിടത്ത് കൂട്ടിച്ചേർക്കുന്നു. ഇത് ഉപാസനകളിലുമുണ്ട്, കർമ്മകാണ്ഡത്തിലുമുണ്ട്. പ്രാണസംവാദാദിഷ, അത് പ്രാണസംവാദാദികളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. പ്രാണസംവാദാദികളിലുണ്ട്, പഞ്ചാഗ്നി വിദ്യയിലുണ്ട്. ഒരിടത്ത് അഞ്ച് പറഞ്ഞാൽ വേറെടുത്ത് ആറും ഏഴും പറയും. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരുപോലെ ആക്കിയിട്ട് രണ്ടും വിദ്യ ഒന്നാണ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. ഇത് ഭാഷകാരൻ തുടങ്ങി വെച്ചല്ല, ഭാഷകാരൻ മുമ്പേ തുടങ്ങി വെച്ചു. എന്തെങ്കിലും വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ബുദ്ധിമുട്ടാവും, അവ്യവസ്ഥിതമായി പോകും. എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് തീരുമാനം ഉണ്ടാകാതെ വരും. രണ്ട് ശാഖകളിൽ ഒരുമിച്ച് കൂടുമോ, അവരവരുടേതായ രീതിയിലല്ലേ ചെയ്യുള്ളൂ. രണ്ട് ശാഖകളൊക്കെ ഒരുമിച്ച് ചെയ്യേണ്ട, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ഈ ശാഖകളെല്ലാം വെച്ചിട്ട് ജൈമിനി ഇതിനെ കുറിച്ച് വിചാരം ചെയ്യുന്നു. അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുന്നു, ഇതാണ് ഇതിന്റെ തീരുമാനം. അപ്പൊ നിങ്ങൾ ഈ കർമ്മങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യുക. അത് ഇതിനെല്ലാം കണ്ട് വിചാരം ചെയ്ത് തീരുമാനം എത്തിച്ചേരാൻ കഴിവുള്ളവർ എന്ന് വിചാരിച്ചത് ഐകകണ്ഠ്യനെല്ലാം ഒരു തീരുമാനത്തിലൊന്നും വരത്തില്ല. അതിൽ തന്നെ പലതും വരും. ഭട്ടമതം വരും, ഗുരുമതം വരും, മിശ്രമതം വരും, ഇങ്ങനെ പല മതങ്ങൾ അതിനകത്തും വരും. ചിലതിനോട് യോജിക്കില്ല, ചില യോജിക്കും, അതങ്ങനെയല്ല ഇങ്ങനെ. അവസാനം ദൈവം പറഞ്ഞാണെങ്കിലെല്ലാം മനുഷ്യ ബുദ്ധിക്കനുസരിച്ചാണ് കാര്യങ്ങളുടെ തീരുമാനം വരുന്നു. അത് എത്രയോ വ്യാഖ്യാനിച്ച് തലമുറ തലമുറകളും മാറും തോറും എന്തെല്ലാം അതിന്റെ രൂപങ്ങൾക്ക് മാറ്റം വന്നു. അവരാരും വ്യാഖ്യാനിക്കാത്ത രീതിയിൽ പിന്നെ ഭാഷകാരം വ്യാഖ്യാനിച്ചു. അതിനെയും ചോദ്യം ചെയ്തുകൊണ്ട് പിന്നീട് വന്നവർ വ്യാഖ്യാനിച്ചു. ഇപ്പൊ ഇവിടെയൊക്കെ കാണുന്ന മനുഷ്യ ബുദ്ധിയുടെ പ്രവർത്തനങ്ങളാണ്, ദൈവത്തിന്റെ ബുദ്ധിയല്ല. ഇത് രണ്ട് ശാഖകളെ സംബന്ധിച്ചത് അങ്ങനെ ആകാം ഭാഷകാരൻ തീരുമാനിച്ചു. അതിനെ സംബന്ധിക്കുന്നു ഏകസ്യാം പുനഃശാഖായാം അധ്യേതൃ വേദിതൃ ഭേദാഭാവ അശക്യ പരിഹാരേ ഭവനരിക്തിയെ എന്ന വിപ്രകൃഷ്ട ദേശസ്ഥ ഏക വിദ്യാഭവിതം അർഹതി. പക്ഷെ ഇത് ഒരു ശാഖയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അധ്യയനം ചെയ്യുന്ന ഒരാൾക്കാർ, ഉപാസിക്കുന്ന ഒരേ ആൾക്കാർ, ഇവിടെ ഒന്നാക്കി കഴിഞ്ഞാൽ പുനരുക്തി വരുമല്ലോ, അതെങ്ങനെ പരിഹരിക്കും? അതുകൊണ്ട് ഇവിടെ ഒരു വിദ്യ ആകാൻ പറ്റത്തില്ല. പൂർവക്ഷി പറയുന്നു രണ്ട് ശാഖകളിലും ഒരു വിദ്യ ആക്കാം, ഇവിടെ അത് പറ്റത്തില്ല എന്നാണ്. ഏകസ്യാം പുനഃശാഖായാം ഇവിടെ തന്നെ വാചസ്നേഹി ശാഖയിൽ അധ്യേതൃ വേദതൃ ഭേദാഭാവ, ഇവിടെ അധ്യേതാവും വേദിതാവും ഒന്ന് തന്നെയാണ്. അശക്യ പരിഹാരി പുനരുക്തി, ഒന്നാക്കി കഴിഞ്ഞാൽ പുനരുക്തി ദോഷത്തെ പരിഹരിക്കാൻ പറ്റത്തില്ല. ന വിപ്രകൃഷ്ട ദേശസ്ഥ ഏക വിദ്യാഭേദമൃഗ. വിപ്രകൃഷ്ട ദേശം, രണ്ട് സ്ഥലങ്ങളെ ദൂരസ്ഥലങ്ങൾ, ഒന്ന് ഒരിടത്ത് പറഞ്ഞു, ഒന്ന് കുറച്ച് കഴിഞ്ഞു പറഞ്ഞു. അതാണ് വിപ്രകൃഷ്ട ദേശസ്ഥമായ വിദ്യ ഏകാഭവിതം നർഹതി. വിദ്യ ഒന്നായി സ്വീകരിക്കാൻ പറ്റത്തില്ല. നോക്കൂ, ഇതൊക്കെ പൂർവക്ഷിയായാലും സിദ്ധാന്തിയായാലും ഇവരെല്ലാം അവരെ ബുദ്ധി ഉപയോഗിച്ചാ ചിന്തിക്കുന്നു. അല്ല, ബുദ്ധി ഉപയോഗിക്കാതെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അന്ധമായി പിന്തുടരുകയില്ല. അങ്ങനെ അന്ധമായി പിന്തുടർന്നാൽ ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ സാധ്യമല്ല. പലതരത്തിൽ പല സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാത്ര ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധിയിലുണ്ടായ കാര്യങ്ങളാണ്. അത് ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ദൈവം നേരിട്ട് പറഞ്ഞെന്നൊക്കെ പറയുന്നു. പിന്നെ ഇതുപോലെ അവരവർക്ക് അവരവരുടെ സൗകര്യത്തിന് വ്യാഖ്യാനിക്കാൻ വേണ്ടി. എന്നുവെച്ചാത്ര ഏകം ആമ്നാനം വിദ്യാവിധാനാർത്ഥം അപനം ഗുണവിധാനാർത്ഥം ഇത് വിഭാഗം സംബന്ധിച്ച് പൂർവമീമാംസയിലെ ഒരു നിയമമാണ്. എന്താണ്? ഒരേ യാഗത്തെക്കുറിച്ച് പറഞ്ഞു, ആവർത്തിച്ച് ആ യാഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് എന്തിനാ ഒരു യാഗത്തിന് ആവർത്തിച്ച് പറയുന്നു? പറയുന്നു അത് ഒരിടത്ത് യാഗത്തെ വിധിച്ചു, വേറിടത്ത് ആ യാഗത്തിന് വേണ്ട ഗുണങ്ങളെ വിധിക്കുകയാണ്. ദധ്നാജ്ഹൂതി എന്നൊക്കെ പറയുന്ന ഉദാഹരണങ്ങൾ നമ്മൾ മീമാംസി ചർച്ച ചെയ്യും. അപ്പൊ വിധി ഒരുപാടുണ്ടെങ്കിൽ ഒന്ന് യാഗത്തെ വിധിക്കുന്നു, മറ്റൊന്ന് ഗുണത്തെ വിധിക്കുന്നു, അങ്ങനെ എടുക്കുന്നു. ഇത്രയും വിചാരം വേണ്ടി വരുന്നത് മൊത്തത്തിലൊരു അവ്യവസ്ഥയുള്ളത് കൊണ്ടാണ്, നേരിട്ടൊന്നും മനസ്സിലാകത്തില്ല. ഇനി വേദത്തെ ഇത്രയൊക്കെ വിചാരം ചെയ്ത് ഭാഷ്യവും ടീയും ടിപ്പണിയും എല്ലാം ഉണ്ടാക്കിയിട്ടും വേദം നോക്കി ആർക്കും കർമ്മം ചെയ്യാൻ പറ്റില്ല. കർമ്മം ചെയ്യണമെങ്കിൽ പിന്നെ കൽപ്പസൂത്രങ്ങളും എല്ലാം വേണം. കാരണം അതിലും അപ്പുറം പോയിട്ട് പിന്നീടുള്ളവർ കർമ്മത്തിനൊക്കെ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നു. വൈദിക കർമ്മങ്ങളുടെ കാര്യം പറയുന്നു, അങ്ങനെയാണ് വൈദിക കർമ്മങ്ങൾ പ്രചാരത്തിൽ വന്നു. അതും പിന്നെ കാലം കൊണ്ട് മാറി വന്നപ്പോഴാണ് താന്ത്രിക കർമ്മങ്ങൾ പിന്നെ വന്നത്. അതിന് പിന്നെ സ്വതന്ത്രമായി പുതിയ ഇതൊക്കെ വന്നു. കാലം കൊണ്ട് വന്ന മറ്റു പലതിൻ്റെയും സ്വാധീനം കൊണ്ടുവന്നാണ് ഇത്. വൈദികമായ കർമ്മങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. താന്ത്രികമായ രീതിയിലേക്ക് വന്നപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള സ്വാധീനങ്ങളും വന്നു. ആ കർമ്മങ്ങളിൽ ചിലടത്ത് സ്വാതന്ത്ര്യം വന്നു. ഇവിടെ പറഞ്ഞു എന്താണ്, ഇവിടെ സ്ത്രീയെ പരിഗണിക്കുന്നേ ഇല്ല. താന്ത്രികമായി വന്നപ്പോൾ അവിടെ സ്ത്രീകൾക്കും ആകാം ചില ആചാരങ്ങൾ, അങ്ങനെ വന്നു. വേദത്തിൽ സ്വതന്ത്രമായ സ്ത്രീക്കൊരു കർമ്മമുണ്ട്. സ്ത്രീയുടെ കർമ്മമുണ്ട് ആജ്യാവേക്ഷണം പോലെയുള്ള ഇത്. അത് അടുക്കളപ്പണിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നുവെച്ചാൽ യാഗം നടത്തേണ്ട നെയ്യിൽ ഉറുമ്പുണ്ടോ എന്ന് നോക്കുക, ആജ്യാപേക്ഷ. ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികളെ ഉള്ളൂ. അധികം പിന്നെ അവിടെ പോയി ഹവിസർപ്പിക്കാനൊന്നും പറ്റത്തില്ല. താന്ത്രികം വന്നപ്പോൾ കുറച്ചുകൂടെ സ്വാതന്ത്ര്യങ്ങളൊക്കെ കൊടുത്തു. ഇവിടെ ഈ പറയുന്ന ഉപാസനകൾ ഒന്നും തന്നെ സ്ത്രീക്ക് യാതൊരു സ്ഥാനമില്ല. ഒരിടത്തും സ്ത്രീവാച ശബ്ദം കിട്ടാത്ത, എല്ലാം പുരുഷനെ സംബന്ധിച്ചാണ് പറയുന്നത്. പുരുഷനിതാകാമോ അല്ലയോ, യോഗിഭി എന്നേ പറയത്തുള്ളൂ. യോഗികൾ യോഗിനീഭി എന്ന് പറയത്തില്ല. പിന്നെ പുരാണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ അബദ്ധത്തിനൊക്കെ ചില യോഗിനികളെയൊക്കെ കാണാം എന്നുള്ളതല്ലാതെ, അത് പിന്നീട് ഈ വരുന്ന അതിന്റെ സ്വാധീനത്തിലാണ് തന്ത്രത്തിലും മറ്റുമൊക്കെ ചെറിയൊരു സ്ഥാനം കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഒന്നുമില്ല. അപ്പൊ ഇവിടെ വേദത്തിലും ഇങ്ങനെ ചില രീതികളുണ്ട്. ഒരേ യാഗത്തെ ആവർത്തിക്കുമ്പോൾ ഒരിടത്ത് യാഗത്തെ വിധിക്കുന്നു, ഒരിടത്ത് ഗുണത്തെ വിധിക്കുന്നു. അതുപോലെ ഇവിടെ ഒരേ ശാഖയിൽ രണ്ട് ഉപാസന പറയുന്നു, ഒന്ന് ഉപാസന വിധിക്കാൻ മറ്റൊന്ന് ഗുണത്തെ വിധിക്കാൻ. അങ്ങനെ സ്വീകരിക്കാമോ, സ്വീകരിച്ചുകൂടെ എന്നാണ് പൂർവപക്ഷി ചോദിക്കുന്നത്. എന്നുവെച്ചാൽ അത്ര ഏകം ആമ്നാനം വിദ്യാവിധാനാർത്ഥം, ഒരു ആമ്നാനം വിദ്യ വിധിക്കുന്നതിന് വേണ്ടിയാണ്, അവരും ഗുണവിധാനാർത്ഥം, മറ്റൊന്ന് ഗുണവിധാനാർത്ഥമാണ്. ഇത് വിഭാഗം അത് സംഭവിക്കില്ല. അല്ല, ഞാനിത് പറയുമ്പോൾ ഇത് സ്ത്രീകൾക്ക് അവസരം ഉണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്ത്രീകൾക്ക് ഇതിനോട് ദേഷ്യമൊന്നും തോന്നരുത്, വിരോധവും തോന്നരുത്. അതൊക്കെ അങ്ങനെ പറഞ്ഞത് ശരിയാണോ, അതിൻ്റെ കാര്യമില്ല. കാരണം ഇത് ആ കാലത്തിൽ അങ്ങനെ പറഞ്ഞാണ്. അന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, ഏത് കാലത്തിനും അതിൻ്റെ വിശേഷത കാണും. അതുകൊണ്ട് അന്നത്തെ കാലത്തിൻ്റെ ഒരു വിശേഷതയായിരുന്നു സ്ത്രീയെ ഇതിലൊന്നും തൊടാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സ്ത്രീകൾക്ക് അതിനോട് വിരോധം തോന്നേണ്ട യാതൊരു കാര്യമില്ല. അത് അന്നത്തെ രീതികളാണ്. അങ്ങനെ വിരോധം മനസ്സിലുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നു. പിന്നെ എന്തിനാ പറയുന്നത്? ഇന്നത്തെ പറഞ്ഞു ധൈര്യമായിട്ട് പറ. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു, ആ കാലത്തിന്റെ സ്വാധീനം കൊണ്ട് അതൊക്കെ നടന്നിരുന്നു. അതിനോട് ഇന്ദ്രിക്കുന്നവർ അതിനോട് വിദ്വേഷം തോന്നിയിട്ട് കയറുകയൊന്നുമില്ല. ചിലർ പറയാറുണ്ട് ഇതൊക്കെ കേൾക്കുന്നു ഭ്രാന്ത് പിടിക്കുകയാണ്. സ്ത്രീക്ക് ഭ്രാന്ത് പിടിക്കാൻ വളരെ എളുപ്പമാണ്. ചിലര് പറയും ഭ്രാന്ത് പിടിക്കുകയാണ് ഇതിനൊക്കെ, എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത് എന്നൊക്കെ തോന്നാറുണ്ട്. അത് ഒരു കാര്യവുമില്ല. പിന്നെ ഇത് പറയുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും അതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ചിലർ വാശി പിടിക്കുന്നുണ്ട്. അത് അസംബന്ധം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും ഈ കാലത്തിന് യോജിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നോ അതിനോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഇന്ന് അങ്ങനെ തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ അതിനോട് ദേഷ്യം പിടിക്കണം, അല്ല ഭ്രാന്ത് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇന്നും അങ്ങനെയാണെന്ന് പറയുന്നത് അസംബന്ധമാണ്, കാലം മാറി. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അല്ല പഴയ നടന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് എന്താ കാര്യം? യാതൊരു കാര്യമില്ല, അത് കഴിഞ്ഞുപോയി. ഇന്ന് അത് വാശി പിടിക്കുന്നവരുണ്ട്, അന്നങ്ങനെ ആയിരുന്നുകൊണ്ട് ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ആചാരം. അതിനെ സംരക്ഷിക്കണം. ഇത് അസംബന്ധമാണ്, കാലം മാറിയത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതീ കഴിഞ്ഞത് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഒന്ന് ഉപാസനയെ വിധിക്കുന്നതിനും മറ്റൊന്ന് ഗുണത്തെ വിധിക്കുന്നതിന് അങ്ങനെ എടുക്കാം എന്ന് പൂർവക്ഷി പറയുന്നു. അത് ശരിയല്ല. തഥാഹി അതിരിക്തയവ ഗുണ ഇതരത്ര ഇതരത്ര സമാന. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ഉപാസനകളിലും വെവ്വേറെ ഗുണങ്ങളെ പറയണമായിരുന്നു. പ്രത്യേകിച്ചൊരു ഗുണത്തെ പറഞ്ഞു, അത് ആ ഉപാസനയ്ക്ക് വേണ്ടി എന്നെടുക്കാം. ഇതങ്ങനെയല്ല, ഒരേ ഗുണങ്ങളെ പറയുന്നു. അപ്പോ വീണ്ടും പറഞ്ഞിരിക്കുന്ന ഗുണത്തെ വിധിക്കാനെന്ന് അങ്ങനെ പറയാൻ പറ്റും, കാരണം ഈ ഗുണം തന്നെ മുമ്പ് പറഞ്ഞല്ലോ. തദാഹി അതിരിക്ത ഏവ ഗുണ ഇതരത്ര ഇതരത്ര ആമ്നായേരൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരേ ശാഖയിൽ രണ്ട് ഭാഗത്ത് ഉപാസന പറയുമ്പോൾ, ഓരോ ഉപാസന പറയുമ്പോൾ ഒരിടത്ത് പറഞ്ഞ ഗുണങ്ങളെ വേറെടുത്ത് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം രണ്ടാമത് പറഞ്ഞ ഗുണത്തെ വിധിക്കാനാണ്. ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ മീമാംസയിൽ നിന്ന് വന്നതാണ്. ദർശപൂർണമാസാഭ്യം സ്വർഗകാമോ യജേത, അതൊരു യാഗത്തെ വിധിക്കുകയാണ്. ആ യാഗത്തിന് വേണ്ടിയിട്ട് പറയുകയാണ് ദധ്ന ജ്യോതി എന്ന് പറഞ്ഞാൽ ദധി എന്ന് പറയുന്നത് ഗുണം. ദധി കൊണ്ട് ചെയ്യണം. ഇടയ യജതി, തനൂനപാദം യജതി, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഓരോ ദ്രവ്യങ്ങൾ അവിടെ പറയുകയാണ്. മീമാംസകര് ഗുണമെന്ന് പറയുമ്പോൾ ദ്രവ്യം ദേവതാച രണ്ടിനെയും ഗുണമെന്ന് പറയും. രണ്ടിനും ഒരു ഗുണമെന്ന് പറയും. ഇവിടെ ഇപ്പൊ പറയുമ്പോൾ ഗുണമെന്ന് പറയുമ്പോൾ ഭാ രൂപ അതുപോലെ തന്നെ. ഇവിടെ പിന്നെ ചെയ്യാൻ ദ്രവ്യങ്ങളൊന്നും ഇല്ലല്ലോ. മനോമയ ഇത് വേണം ഗുണങ്ങൾ. ഇത് ഒരു സ്ഥലത്ത് പറഞ്ഞ് വേടത്തും പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഗുണവിധി എന്നെടുക്കാൻ പറ്റില്ല. കാരണം അത് നേരത്തെ പറഞ്ഞല്ലോ. അതിനുവേണ്ടി വീണ്ടും എന്തിനാണ് ഇവിടെ പറയുന്നു? ഓ കർമ്മത്തെ സംബന്ധിച്ച ഗുണമെന്ന് പറയുന്നതും ഉപാസനയെ സംബന്ധിച്ച ഗുണമെന്ന് പറയുന്നതും വ്യത്യാസം. പിന്നെ കർമ്മത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ഒന്നതിന്റെ ആവശ്യമില്ല. രണ്ടാമത് ഇത് തന്നെ ദഹനക്കേട് ഉണ്ടാക്കുന്ന കാര്യം പിന്നെ എന്റെ ഇടയ്ക്ക് അതുകൂടെ പറയാൻ പോയി കഴിഞ്ഞു കൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ മീമാംസ പഠിക്കുക. മീമാംസ ഇതിന്റെ അടിസ്ഥാനപരമായ മീമാംസ പരിഭാഷ, അർത്ഥസംഗ്രഹം, മീമാംസ ന്യായപ്രകാശം, അധികരണമാല പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം തീരും. അതല്ലാതെ ഇവിടെ അതെല്ലാം പരിഹരിക്കാൻ പറ്റത്തില്ല, ബോറടിക്കും. അതാണൊരു കുഴപ്പം. അപ്പോ വ്യത്യാസം ഇവിടെ ഇതാണ്. അതുകൊണ്ട് അങ്ങനെ ഗുണവിധിയായിരുന്നെങ്കിൽ തഥാഹി അതിരിക്ത ഇവ ഗുണ ഇതരത്ര ഇതരത്ര അമ്നായിരന്ന സമാന അതിരിക്ത ഗുണങ്ങളെ, വെവ്വേറെ ഗുണങ്ങളെ വെവ്വേറെ പറഞ്ഞത്. ഉപാസന വിധിക്കുന്ന ഭാഗത്ത് പറയുന്ന ഗുണങ്ങളെ ഗുണം വിധിക്കുന്നിടത്ത് പിന്നെ പറയത്തില്ല, അവിടെ വേറെ ഗുണങ്ങളായിരിക്കും പറയും. കർമ്മത്തിൽ അങ്ങനെയാ കാണുന്നത്. ജ്യോതിഷ്ഠോമേന യജേത എന്ന് പറഞ്ഞു, അവിടെ ഗുണമൊന്നും പറയുന്നില്ല. പക്ഷെ വേറെടുത്ത് പറയുന്നു ദധ്ന ജ്യോതി, അവിടെ ഗുണം പറഞ്ഞു ഇതുപോലെ ആയിരിക്കണമെന്നാണ്. ഇങ്ങനെയൊക്കെ പല ഉദാഹരണങ്ങളുണ്ട്. ശാഖകൾ നഷ്ടമായി എന്നുള്ളത് ഇവരൊക്കെ അംഗീകരിക്കുന്നുണ്ടോ? പറയുന്നുണ്ടല്ലോ. ജൈമിനി അംഗീകരിക്കുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പൊ ഒരു ഒരു കർമ്മവും പൂർണ്ണമാക്കാൻ പറ്റില്ലല്ലോ ഈ ഗുണസം. അതുകൊണ്ടാണ് ഇത്രയും വിചാരം ചെയ്യേണ്ടി വരുന്നത്. അത് മീമാംസകർ പ്രത്യേകിച്ച് സഹസ്രപത്മ സമവേദ സഹസ്ര ശാഖകൾ ഉണ്ടായിരുന്നു, പല ശാഖകൾ. ഭാഷ്യകാരൻ തന്നെ ഇവിടെ പറയുന്ന പല ശ്രുതിയും എവിടെ നിന്നുള്ളതാണെന്ന് വ്യാഖ്യാതാക്കൾക്ക് പിടികിട്ടുന്നില്ല. എന്നുവെച്ചാൽ അതിനുശേഷവും നശിച്ചുപോയിട്ടുണ്ട്. ഭാഷ്യകാരന് തന്നെ ശ്രുതിയെ കുറിച്ച് വളരെ വിപുലമായ ജ്ഞാനമാണ് ഉള്ളത്. ഒരുപാട് ഭാഗത്തുനിന്ന് പല ശാഖകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിന്നും ഇന്നില്ല, ഒരുപാട് നഷ്ടപ്പെട്ടുപോയി, ഇന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരുപാട് അല്ല വേദങ്ങളിൽ പറഞ്ഞിടത്തും കൃത്യമായിട്ടൊന്നുമല്ല പറഞ്ഞത്. ഇത് ആദിവാസികളുടെ പാട്ടല്ലേ, അങ്ങനെ കൃത്യമായി പറയാൻ പറ്റും. അന്ന് ഇന്ന് പഴയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ആദിലവാസികൾ, ആദിമ നിവാസികൾ, അതാണ് ഞാൻ ആദിവാസി എന്ന് പറഞ്ഞു. മോശക്കാരാക്കാൻ പറഞ്ഞതല്ല. അപ്പൊ അവരിങ്ങനെ പാടിയതാണ്, പാടിയ പാട്ടുകളാണ് തുടർന്ന് പാടി. അത് ഇന്നുണ്ട് ആദിവാസികൾ, ഇന്നത്തെ ആദിവാസികളുടെ ഇടയ്ക്കുണ്ട് പാട്ടുകൾ. അത് പ്രചരിക്കുന്നുണ്ട്, അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒരുപാട് പാട്ടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അതുപോലെ ഒരു വിഭാഗം ആൾക്കാർ അന്നുണ്ടായിരുന്ന ഒരു വിഭാഗം ആൾക്കാർ പാടിയ പാട്ടാണ്. അപ്പൊ അതിൽ അവരുടെ ഭൗതികമായ വിഷയങ്ങളും ഉണ്ടായിരുന്നു, ആധ്യാത്മികമായ അവരുടെ അറിവും ഉണ്ടായിരുന്നു. അത് ആ കാലത്തിന്റെ അറിവ് എന്ന് പ്രത്യേകം പറയേണ്ടി. ഈ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു ഇതുണ്ട് കക്കാരിശി കളി എന്ന് പറഞ്ഞൊരു സാധനം, അതൊരു തരത്തിലുള്ള ആദിവാസികളുടെ പാട്ടാണ്. അതിന്നും പാടുന്നവരുണ്ട്, അത് കളിക്കുന്നവരുണ്ട്. അതിൻ്റെ അകത്ത് സംഗതി എന്താണ്, ശിവനും പാർവതിയാണ്. ഈ ശിവനും പാർവതിയും ഈ ആദിവാസികളുടെ എങ്ങനെ വന്നു നമുക്കറിയത്തില്ല, പക്ഷെ അത് തലമുറ തലമുറയായി വന്നുകൊണ്ടേയിരിക്കുന്നു, പ്രചാരലുപ്തമായി. പക്ഷെ അവരുടെ ഭാഷ വേറെയാണ്, അവരുടെ കഥ വേറെയാണ്, ഇതും വേറെയാണ്. അപ്പൊ ഇതുപോലെ ഒരു വിഭാഗം ജനങ്ങൾ പാടിയതാണ്. ഇത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്ന എല്ലാ മനുഷ്യരും ഇതുപോലെ പാടിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഈ യാഗങ്ങളും ഹോമങ്ങളും തത്വങ്ങളും എല്ലായിടത്തും ഉണ്ടായിരുന്നു. അല്ല, ഇവിടെ മാത്രമല്ല, എല്ലാവരും അതാതിന്റെ അവകാശങ്ങൾ പറയുന്നത് ഞങ്ങളുടേതാണ്, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നു, നിങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ഞങ്ങളെന്ന് പറയുന്നു. പരസ്പരം പരിഹസിക്കുന്നു, അധിക്ഷേപിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അങ്ങനെയുള്ള ആദിമ നിവാസികളുടെ പാട്ടാണ്. അത് സ്വാഭാവികമായും നഷ്ടപ്പെട്ടു പോകും. കുറെ കാലം കഴിയുമ്പോൾ പാടാൻ തുടർന്ന് പാടാൻ ആരും ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയാണ് വേദം നിലനിന്നതും നഷ്ടപ്പെട്ടതും. അതിന് ഇന്നും അതിന് പ്രസക്തി വരുന്നത് ഇവിടെ ഭാഷ്യകാരനെ പോലെയുള്ളവർ അതിനെ വ്യാഖ്യാനിച്ച് അതിൽ നിന്ന് വലിയ ആധ്യാത്മികമായ തത്വങ്ങളെ വെളിപ്പെടുത്തിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്നും അതിന് ഇത് നിൽക്കുന്നത്. പിന്നെ ഈ കക്കാരിശ് കളിയൊന്നും വ്യാഖ്യാനിക്കുക ആളില്ലാതെ പോയി. അതുകൊണ്ട് അതിനൊന്നും നിലനിൽപ്പില്ല. ഓരോ കാലത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഭാഷകാരനൊക്കെ ഇത് വ്യാഖ്യാനിക്കാതിരുന്നെങ്കിലും, യാസ്കനെ പോലെ ഒരാള് നിരുക്തം എഴുതാതിരുന്നെങ്കിലും ഇതെന്താണെന്ന് പോലും ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. ഞാറ്റുപാട്ട് പോലെ പോകത്തേ ഉള്ളൂ. പിന്നെ ആ ഭാഷ, അന്നത്തെ ജനങ്ങളുടെ സംസ്കാരം, അതൊക്കെ ഇതിനൊരു കാരണമാണ്. അന്ന് സംസ്കാര സമ്പന്നരായ ഒരു ജനം ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നിലനിന്നു, അല്ലെങ്കിൽ നിലനിൽക്കത്തില്ല. സമാന പിതു ഭേത്രാമ്നായതേ മനോമയത്വാദയ. ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ശാഖയിൽ രണ്ടു ഭാഗത്ത് ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സമാനമായ ഗുണങ്ങളെ പറയുന്നു. എന്താ ഗുണം? മനോമയത്വം രണ്ടിടത്തും പറയുന്നു. അതാണ് ഇവിടുത്തെ ഗുണം. ഗുണമെന്ന് പറയുമ്പോൾ അവിടെ ഉപാസകന് എന്താണ് ഉപാസ്യമായിരിക്കുന്നത്, അതിൻ്റെ വിശേഷണമായി ഉപാസകൻ പ്രയോഗിക്കുന്നതാണ് ഇവിടുത്തെ ഗുണങ്ങൾ. മനോമയഹ പുരുഷ എന്ന് പറയുന്നത് പുരുഷന്റെ വിശേഷം. അപ്പോൾ ഉപാസകൻ മനോമയനായി പുരുഷനെ ഉപാസിക്കുന്നു. ഇത് അന്നങ്ങനെ ആൾക്കാർ ഉപാസിച്ചിരുന്നു എന്നുള്ളത് ഇതിന് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ അവരുടെ ഉപാസനയുടെ ശക്തി അനുസരിച്ച് അവർക്ക് ഫലങ്ങളുണ്ടായിരുന്നു. മരണശേഷമുള്ള കാര്യം അറിയത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് സിദ്ധികളും ശക്തികളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഈ പ്രമാണങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. തസ്മാ എന്ന അന്യോന്യം ഗുണോപസംഹാരീതി പൂർവക്ഷി പറയാണ്. അതുകൊണ്ട് വേറെടുത്ത ഗുണത്തെ മറ്റിടത്ത് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. രണ്ട് ഉപാസനയാണ്, ഒരു ശാഖയിലും രണ്ട്. ഏവം പ്രാപ്തേ ഭ്രൂമഹേ, ഇത്തിരി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭാഷകാരൻ പറയുന്നു, എന്റെ അഭിപ്രായം അതല്ല ഇതാണോ. അപ്പോൾ അന്ന് ബ്രഹ്മഹേ ഭാഷകാരൻ സ്വന്തം അഭിപ്രായം പറയുകയാണ്. ഇതിനെ വായിച്ച എല്ലാവർക്കും, ഇത് ചൊല്ലിപ്പിടിച്ച എല്ലാവർക്കും ഒരേ അഭിപ്രായമല്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടെ പറഞ്ഞു ഭാഷകാരൻ പറയുന്നു. വയം ബ്രഹ്മഹേ, ഞാൻ പറയുകയാണ്. ജീവ ഭാഷകാരന്റെ സ്വന്തം അഭിപ്രായമാണ്. അങ്ങനെ അഭിപ്രായം പറയുമ്പോൾ പഴയവരുടെ അഭിപ്രായത്തെയൊക്കെ നിഷേധിക്കേണ്ടി വരും. എന്നുവെച്ചാൽ സ്വന്തം ബുദ്ധിയെ തെളിഞ്ഞ കാര്യമാണ്. ഈശ്വരൻ വെളിപ്പെടുത്തിയപ്പോൾ ഈശ്വരൻ തന്നെ ഇതങ്ങ് വ്യാഖ്യാനിച്ചു കൊടുത്തെങ്കിൽ സംഗതി വളരെ എളുപ്പമായിരുന്നു. അന്നം ഭട്ടം ചെയ്തതുപോലെ തർക്കസംഗരം വഴി സ്വയം തന്നെ അങ്ങ് വ്യാഖ്യാനിക്കുകയും ചെയ്തു. പഠിക്കുന്നവർക്ക് എളുപ്പമായി. ഈശ്വരൻ അത് ചെയ്തില്ല, ഈശ്വരൻ പറഞ്ഞതേ ഉള്ളൂ. അത് മനുഷ്യന്റെ ബുദ്ധിക്ക് വിട്ട് എന്ന് സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഭാഷകാരൻ തന്റെ ബുദ്ധിയിൽ കണ്ടെത്തിയ കാര്യം പറയുകയാണ്. യഥാ ഭിന്നാസു ശകാസു വിദ്യേകത്വം ഗുണസംഹാരസ്റ്റ ഭൂതി ഏവമേവ ഏവം ഏകസ്യ വിശാഖായം ഭവതു. ഭിന്ന ശാഖകളിൽ രണ്ട് തര സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഉപാസന ഒന്നായി സ്വീകരിക്കുന്നു. ഗുണങ്ങളിൽ ഏകീകരണവും വരുത്തുന്നത് പോലെ ഇവിടെ ഒരു ശാഖയിലും രണ്ട് സ്ഥലത്ത് പറഞ്ഞിരിക്കുന്ന ഉപാസന ഒന്നാണ്. ഗുണങ്ങളിലും ഏകീകരണം വരുത്താം എന്ന് പറയുന്നത് ഇവിടുത്തെ സിദ്ധാന്തം തീർന്നു. ഇതാണ് ഇവിടെ ഭാഷകാരൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതുകൊണ്ട് ഗുണമുണ്ട്, കാരണം ഉപാസകന്മാർക്ക് പിന്നെ ആശയക്കുഴപ്പമില്ല. ഉപാസിക്കുന്നവർക്ക് ആദ്യം ഇതൊന്ന് തന്നെ ഉപാസിക്കാം. ഏകീകരണം വരുന്നു. പിന്നെ ഭിന്ന താല്പര്യങ്ങളുള്ള ഉപാസകന്മാർക്ക് ഭിന്ന രൂപത്തിലുള്ള ഉപാസനകൾ ശ്രുതി തന്നെ പറയുന്നുണ്ട്. അത് മറ്റൊരു വിഷയം. ഇന്നും അങ്ങനെയാണല്ലോ. ഇന്ന് ഗുരുക്കന്മാര് ശിഷ്യന്മാർക്ക് ഉപാസന നിർദ്ദേശിക്കും, ഓരോരുത്തർക്കും വേണ്ടി വേറെ വേറെ ഉപാസനകളെ പറയും. ഇത് ശ്രുതിയിലുമുണ്ട്. പക്ഷെ ഇവിടെ ഇന്നിപ്പോ അങ്ങനെ ഉപദേശിച്ചു കൊടുത്ത ആളെന്നില്ലല്ലോ. ഒന്നാണോ രണ്ടാണോ എന്ന് പറയാൻ ഏതോ ഋഷിമാര് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഇന്നുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ഭാഷ്യകാരൻ ചിന്തിക്കുന്നു, എന്നിട്ട് പറയുന്നു ഇത് രണ്ടല്ല ഒന്നാണ്. ചെറുടത്ത് രണ്ട് ഉപാസനകളുമുണ്ട്. പഞ്ചാഗ്നിവിദ്യ വേറെയാണ്, പ്രാണോപാസന വേറെയാണ്, പുരുഷ ഉപാസന വേറെയാണ്. അങ്ങനെ ഭേദമുണ്ട്. അവിടെ എന്തു പറയും? അത് വ്യക്തികളുടെ ഭേദമനുസരിച്ച്, അവരുടെ യോഗ്യത അനുസരിച്ച്. കാമനയോടുകൂടി ഉപാസിക്കുമ്പോൾ എന്താണോ കാമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാസന അത് വേറെ വേറെയാണ്. കാമനിവൃത്തിക്ക് വേണ്ടി ഉപാസനയുണ്ട്. ഇതിനു മുമ്പ് പറയുന്നു, ഈ ഭാഗങ്ങളിൽ പറയുമ്പോൾ ഇതിനു മുമ്പ് പറയും ഈ ഉപാസന കൊണ്ട് അവന്റെ കാമങ്ങളെല്ലാം നിവർത്തിക്കും. ഇത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് വാചം ധേനു ഉപാസീത. ഇങ്ങനെ പലതരത്തിൽ ഫലങ്ങളെ കുറിച്ച് പറയുന്നു, പറയാതിരിക്കുന്നു, പലതരത്തിൽ ഉപാസനകളുണ്ട്. അതെല്ലാം വേറെ വേറെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു ശാഖയിൽ രണ്ട് ഭാഗത്ത് വന്നിരിക്കുന്നു, ഉപാസന ഒന്നാണ് എന്ന് പറയുന്നു. ജൈമിനിയുടെ സൂത്രങ്ങളിൽ ഇതിനെ കുറിച്ചൊന്നും പറയുന്നില്ലേ? എന്താ ജൈമിനിയെ കുറിച്ചൊന്നും പറയുന്നു? ജൈമിനി കർമ്മങ്ങളെ കുറിച്ചേ പറയുന്നുള്ളൂ. കർമ്മസംബന്ധിയായ ഉപാസനയെ കുറിച്ച് ചിലതൊക്കെ പരാമർശിക്കുന്നുവെങ്കിലും അത് വിശദമായൊരു ചർച്ചയുണ്ട്. ജൈമിനിയെ സംബന്ധിച്ച് ഉപനിഷത് ഭാഗങ്ങളെല്ലാം അർത്ഥവാദങ്ങളാണ്. ഉപാസനകൾ ഈ ഉപനിഷത് ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഉപാസനകൾ ഉപനിഷത്ത് അതുണ്ട്. അത് ഇതിന്റെ ഇടയ്ക്ക് ചില പ്രകരണങ്ങളിലൊക്കെ വന്നു, കർമ്മത്തോടുകൂടി വരുന്ന ഉപാസന ഭാഷകാരൻ ചർച്ച. അത് ഒരുപാട് ബോറടിപ്പിക്കുന്നുള്ളതുകൊണ്ട് ഞാനതങ്ങ് വിട്ട്. അത് മനസ്സിലാക്കാൻ അത്രയും ജിജ്ഞാസയുണ്ടെങ്കിൽ വിട്ടത് വീണ്ടും തുടങ്ങാം. എനിക്ക് വിരോധമൊന്നുമില്ല. ഇപ്പൊ തന്നെ ആൾക്കാർ ഭ്രാന്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ? അതുകൊണ്ടാണ് അത്രയും ജിജ്ഞാസുക്കളാണെങ്കിൽ അത് വിട്ടതും തുടങ്ങും, മടങ്ങിപ്പോ. ഭൂരിപക്ഷ അഭിപ്രായം എഴുതി അറിയിക്കുക. എന്ത് ചെയ്യാൻ? അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് തന്നെ ഇപ്പൊ എത്ര ആയി ബ്രഹ്മസൂത്രം തന്നെ? അറുന്നൂറ്റി ഇരുപത്. അപ്പോ ഇനി ഒരു 10-600 പോവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര പേര് നിർത്തി കിട്ടിയെങ്കിൽ ഭാഗ്യമായെന്നും പറഞ്ഞിരിക്കുന്നു ഇവിടെ. ധർമ്മസൂത്രങ്ങൾക്കും വേദാന്ത സൂത്രങ്ങൾക്കും ഇടയ്ക്ക് ഉപാസനയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു 6 അധ്യായങ്ങൾ വേറെ ഏതൊരു സൂത്രമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ടോ? ഉപാസനയെ കുറിച്ച് മാത്രം സൂത്രങ്ങളുണ്ടെന്ന് പറയുന്നത് ശരിയാണ്? ബ്രഹ്മസൂത്ര പൂർവമീമാംസയ്ക്കും ഈ ഉത്തരമീമാംസയ്ക്കും ഇടയിൽ വരുന്നത് എല്ലാം ഒന്ന് വരുന്നത് പൂർവമീമാംസയുടെ വ്യാഖ്യാനങ്ങളാണ് വരുന്നതെല്ലാം. അത് അല്ല പ്രധാനമായി വരുന്നത് നിരിക്തം, പിന്നെ വരുന്നത് കുമാരലഭട്ടന്റെയും പ്രഭാകരഗുരുവിന്റെയും പാർത്ഥസാരഥി മിശ്രയെ പോലെയുള്ളവരുടെ വ്യാഖ്യാനങ്ങളാണ്, അത് വ്യാഖ്യാന പരമ്പരയാണ്. അത് കഴിഞ്ഞ് ചില സ്വതന്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ട്. പൂർവമീമാംസയിൽ തന്നെ ഇപ്പം വിദ്യാരണ്യസ്വാമി പോലെയുള്ള രീതിയിൽ എഴുതിയിട്ടുള്ള സ്വതന്ത്ര ഗ്രന്ഥങ്ങൾ, അതെല്ലാം ഭാഷ്യത്തെ തുറന്നു പിടിച്ചുള്ളതാണ്. അതെല്ലാം വരുന്നു എന്റെ ഇടയ്ക്ക്. അങ്ങനെ സ്വതന്ത്രമായി മീമാംസയെ കുറിച്ച് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല മീമാംസ അറിയത്തില്ല, അങ്ങനെ ഉണ്ടോ എന്നറിയത്തില്ല. അതിന്റെ ആവശ്യമില്ല, കാരണം ഈ ബ്രഹ്മസൂത്രത്തിന് തന്നെ മുമ്പ് പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്ന്. ഭാഷകാരൻ തന്നോട് എത്രയോ പേരുടെ പേര് പറയുന്നു. ഇനി അങ്ങനെ ഏതെങ്കിലും ഉപാസനയെ കുറിച്ച് ഉണ്ടെങ്കിൽ തന്നെ അത് ഭാഷകാരന് ശേഷമാകാനേ വഴിയുള്ളൂ. കാരണം ഭാഷകാരന് മുമ്പിലുള്ള ഇതിന്റെ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊന്നും കണ്ടുകിട്ടിയിട്ടില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ഇതിൽ നിന്ന് എടുത്തെഴുതിയെങ്കിൽ അത് ഭാഷകാരന് ശേഷമേ വരാവുള്ളൂ. കാരണം ഭാഷകാരന് മുമ്പുള്ളതാണെങ്കിൽ ഭാഷകാരൻ അതിനെ പരാമർശിച്ചാണ്. പിന്നെ അങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടാകാം, ഞാൻ അങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ശാസ്ത്ര വിചാരം ചെയ്യുന്നിടത്ത് ദ്വാദശലക്ഷണി ഇതും, ദ്വാദശലക്ഷണി എന്ന് പറഞ്ഞു, രണ്ടും കൂടി ചേർത്ത് ഒറ്റ ശാസ്ത്രമായിട്ടാണ് പറയുന്നത്. എന്റെ ഇടയ്ക്ക് ഒന്നിനെ കൂട്ടിച്ചേർക്കാറില്ല. ഈ ബ്രഹ്മസൂത്ര വ്യാഖ്യാതാക്കളെല്ലാം ഇതിനെ കൂടി ചർച്ച ചെയ്യും. ഇത് രണ്ടും അത്രയേ ഉള്ളൂ, ഇടയ്ക്ക് വേറെ ഒന്നിനെ കൂട്ടിച്ചേർത്ത് ഒരിടത്തും കണ്ടിട്ടില്ല. പിന്നെ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഭാഷകാരൻ ഇത് ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും അത് ഈ ഉപാസനയെ കുറിച്ചുള്ള ഇത്തരത്തിലൊരു ചർച്ച ബ്രഹ്മസൂത്രത്തിലെ ഭാഷകാരൻ ചെയ്യുന്നു. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അത് അങ്ങ് വ്യാഖ്യാനിച്ചു പോകുക എന്നുള്ളതല്ലാതെ അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട്, തുറന്നു വരുന്ന ഭാഗങ്ങളായതുകൊണ്ട് വ്യാഖ്യാനിച്ചു പോകുക എന്നുള്ളതല്ല. ഇങ്ങനെ ഒരു താരതമ്യ പഠനം വിചാരം ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അവിടെ അത് ഉപാസനയാണെന്ന് പറയും. അപ്പോൾ അത് തത്വജ്ഞാനത്തിൽ നിന്ന് അത് വേറെയാണ്, ഉപാസനയാണ്. ഇത്രയും പറഞ്ഞു പോകത്തെയുള്ളു. ഇവിടെ മാത്രമാണ് ഇത്രയും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇവിടെ പറയുന്നു, ഇവിടെ വിദ്യേകത്വം ഗുണോപസംഹാരം ഇതാണ് സിദ്ധാന്തം. ഒരു ശാഖയിൽ രണ്ടിടത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഉപാസനയാണ് എന്ന് പറയുന്നു. ഉപാസ്യ അഭേദാത്, അതിനുള്ള യുക്തി പറയണം. ഉപാസ്യം അഭിന്നമായതുകൊണ്ടാണ് ഇതിനെ ഒരു വിദ്യയായി സ്വീകരിക്കുന്നത്. ഭാഷകാരൻ എന്ത് സിദ്ധാന്തം പറഞ്ഞാൽ അവിടെ തന്റെ യുക്തിയൂടെ കാണിക്കും, പ്രമാണത്തോടൊപ്പം തന്നെ. ഇത് വിദ്യ ഒന്നാണ്, ഉപാസ്യം അഭിന്നമായതുകൊണ്ടെന്ന് പറയുന്നത് സ്വന്തം ബുദ്ധിയിൽ വരുന്ന കാര്യമാണ്. ഇത് ദൈവം പറഞ്ഞിട്ടില്ല. ഭാഷകാരന്റെ ബുദ്ധി വന്ന കാര്യമാണ് പറയുന്നത്. തദൈവ ഹി ബ്രഹ്മ മനോമയത്വാദി ഗുണകം ഉഭയത്രാപി ഉപാസ്യം അഭിന്നം പ്രത്യഭിജ്ഞാനീമഹ. രണ്ട് സ്ഥലവും നോക്കിയാൽ ഒരുപോലെ മനസ്സിലാകുന്ന കാര്യമാണത് പ്രത്യഭിജ്ഞാനം. എന്താണ് അവിടെ പറഞ്ഞ അതേ പുരുഷൻ തന്നെയാണ് ഇവിടെയും. അവിടെ പറഞ്ഞ അതേ പുരുഷൻ, മനോമയനായിരിക്കുന്ന പുരുഷൻ, ഇവിടെ ബ്രഹ്മ എന്ന് പറഞ്ഞു. അത് രണ്ടും ഒന്ന് തന്നെയാണ്, അതുകൊണ്ട് വിദ്യ ഒന്നാണ്. തദൈവ ഹി ബ്രഹ്മ മനോമയത്വാദി ഗുണകം, മനോമയത്വാദി വിശേഷണങ്ങളോടുകൂടിയ ഉഭയത്രാപ്പി ഉപാസ്യം, രണ്ടിടത്തും ഉപാസ്യമാണ്. അഭിന്നം പ്രത്യഭിജാനീമഹ, അഭിന്നമായി മനസ്സിലാക്കണം. ഉപാസ്യഞ്ച രൂപം വിദ്യായാഹ, ഉപാസ്യഞ്ച രൂപം എന്താ എന്റെ അർത്ഥം? വിദ്യയുടെ രൂപം ഉപാസ്യ ദൈവം തന്നെയാണ്. എങ്ങനെ ശരിയാണ്? വിദ്യ എന്നിട്ട് ഉപാസനയാണ്. ഉപാസന വെച്ചിട്ടുണ്ടെങ്കിൽ ദേവനാണ്. അത് രണ്ടും ഒന്നാണ്. അത് വായിക്കുമ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അല്ല, ഈ പറഞ്ഞാണ് എന്റെ അർത്ഥം. ഉപാസനയും ഉപാസ്യവും അഭിന്നമാണ് എന്നല്ല. പിന്നെ ഉപാസ്യം അഭിന്നം, വിദ്യായാഹ ഉപാസ്യം അഭിന്നം, വിദ്യയുടെ ഉപാസ്യമായിരിക്കുന്ന എന്തോ. ഇവിടെ വിദ്യായാഹ ഏകവചനമല്ലേ? അപ്പൊ അഭിന്നമാകാൻ വേണ്ടി രണ്ട്, ഇവിടെ ഒരു വിദ്യയുള്ളൂ. അതെ, രണ്ട് വിദ്യ. ഉപാസ്യം വിഷയം, രണ്ടിടത്തുള്ള വിഷയം ഒന്നും. അപ്പൊ രണ്ട് വിദ്യയല്ലേ? ഇല്ല, ഒരു വിദ്യക്ക് രണ്ടിടത്ത് പറഞ്ഞിരിക്കുന്നു, അതിലെ പറഞ്ഞു വരുന്നു. ഒരേ വിദ്യ രണ്ടിടത്ത് പറഞ്ഞ്, രണ്ടിടത്തും ഉപാസ്യം അഭിന്നം. അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ടൊന്നും എഴുതിയിരിക്കുന്നു, വായിച്ചു നോക്കുക എന്താണോ. ഉപാസ്യം അഭിന്നം പ്രത്യഭിജാനീമഹ, തൊട്ടു മുമ്പിൽ ഉപാസ്യം അഭിന്നമായി പ്രത്യഭിജ്ഞ എന്ന് പറയുന്നത് എവിടെ വരത്തുള്ളൂ? രണ്ട് സ്ഥലത്ത്, ഒന്നാവുമ്പോഴേ വരുന്നു. അതിനാണ് ഭാഷകാരൻ ഒന്നുകൂടെ വിശദീകരിച്ചത്. എന്താണ്? വിദ്യായാഹ ഉപാസ്യം രൂപം അഭിന്നം. രണ്ടാണെന്ന് പൂർവക്ഷി പറഞ്ഞു, അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നു രൂപം. അങ്ങനെ വേണം അർത്ഥം കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ അഭിന്നം എന്ന് പറയുന്നത് ആ വാക്യത്തിലില്ല. പക്ഷെ അഭിന്നം എന്ന് പറയുന്നത് പൂർവത്തിനോട് അന്വയിക്കണം, പൂർവവാക്യത്തിൽ കിടപ്പുണ്ട്. അതിനോട് അന്വയിച്ചു കഴിഞ്ഞാല് അർത്ഥം പൂർണ്ണം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തോന്നും. പൂർവവാക്യത്തിലൂടെ നമ്മൾ ചേർത്ത് ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തുവരും? ആശയം കിട്ടത്തില്ല. ഇത് നമ്മൾ വായിച്ച് സ്വയം അർത്ഥം മനസ്സിലാക്കുന്നിടത്തില്ല. ഇങ്ങനെയുള്ള ചില ടെക്നിക്കുകൾ മനസ്സിലാക്കിയിരിക്കുന്നു.